പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം 20-ാം ശ്ലോകം. പറഞ്ഞതൊരു കൽപ്പത്തിന്റെ പ്രളയത്തെക്കുറിച്ച്, അത് സമഷ്ടിയിലും വ്യഷ്ടിയിലും സംഭവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. വ്യഷ്ടിയിൽ ജീവന്മാരിൽ സംഭവിക്കുന്നു സുഷുപ്തി രൂപത്തിൽ, സമഷ്ടിയിൽ ഹിരണ്യഗർഭനിൽ സംഭവിക്കുന്നു മഹാപ്രളയം എന്ന് പറയുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭാഷ്യകാലം പറഞ്ഞു കാലത്തിന്റെ പരിമിതി, അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അടുത്ത ഭാഷകാലം പറയുന്നത് ഇത് പന്യസ്ഥം അക്ഷരം തസ്യ പ്രാപ്തിപായോ നിർദ്ദിഷ്ട ഹോമിത്യ കാക്ഷരം ബ്രഹ്മ. അക്ഷരത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്, അക്ഷരപുരുഷനെ കുറിച്ച്. അക്ഷരപുരുഷനായിരിക്കുന്ന ആ പരമാത്മാവിന്റെ പ്രാപ്തിക്കുള്ള ഉപായം, അത് ഇവിടെ നിർദ്ദേശിച്ചു ഓമിത്യാകാക്ഷരം ബ്രഹ്മ വ്യാഹാരൻ ഇത്യാദിന. പ്രണവധ്യാനത്തോടുകൂടി ആ പരമാത്മപ്രാപ്തി എങ്ങനെ എന്നുള്ള കാര്യം വിശദീകരിച്ചു. അഥ ഇദാനിം അക്ഷരസ്യൈവ സ്വരൂപ നിർദിദിക്ഷയ ഇതമുച്ചതി അനേന യോഗമാർഗേണ ഇതം ഗന്ധവേമിതി. ആ യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്ന യോഗിക്ക് ആ പരമപുരുഷനെ ധ്യാനിക്കണം. ധ്യാനിക്കുന്നതിന് ആ സ്വരൂപത്തെ കുറിച്ചുള്ള ബോധം വേണം. അതുകൊണ്ട് സ്വരൂപ നിർദ്ദിക്ഷയ, ആ സ്വരൂപത്തെ നിർദ്ദേശിക്കുന്നതിനുള്ള താല്പര്യം കൊണ്ട്. എന്തിനു വേണ്ടി ഇതം ഉച്ചത് അനേന യോഗമാർഗേണ ഇതം ഗവ്യം ഗന്ധവ്യം. ആ യോഗമാർഗത്തിന്റെ ഒരു ഭാഗമാണ് ഈശ്വരസ്വരൂപ ധ്യാനം. അവിടെ പറഞ്ഞു എന്താണ് മാ മനുസ്മരൻ, അത് ഏതെല്ലാം തരത്തിൽ അനുസ്മരിക്കാം? ആദ്യം പറഞ്ഞു കവിം പുരാണം അനുശാസിതാരം അണുവരണീയാൻ, പല രൂപത്തിൽ പറഞ്ഞു, പല രീതിയിൽ ഈശ്വരനെ ധ്യാനിക്കാം. വീണ്ടും പറയുന്നു ഏത് തരത്തിൽ അത് ധ്യാനിക്കാമെന്ന് വീണ്ടും പറയുന്നു. അടുത്ത് പരസ്തസ്മാത്തു ഭാവോന്യോ അവ്യക്തോ വ്യക്തസനാതനഃ യസ സർവേഷു ഭൂതേഷു നശ്യസ്സു ന വിനശ്യതി പരഃ വ്യതിരിക്തോ ഭിന്നഃ കുതഃ തസ്മാത് പൂർവോക്താത്. ആ പരമാത്മാവ് പരനാണ്, വ്യതിരിക്തനാണ്, ഭിന്നനാണ്. ഏതിൽ നിന്ന് ഭിന്നൻ? തസ്മാത് പൂർവോക്താത്, പൂർവോക്തമായി മുമ്പ് പറഞ്ഞ എന്തോ അതിൽ നിന്നും വിലക്ഷണനാണ് ആ പരമാത്മാവ്. തുശബ്ദോ അക്ഷരസ്യ വിവക്ഷിതസ്യ അവ്യക്ത വൈലക്ഷണ്യ വിശേഷനാണ്. എന്തിൽ നിന്നാണ് അത് ഭിന്നനായിരിക്കുന്നത്? അവ്യക്തത്തിൽ നിന്ന്. ആ പരമാത്മാവും അവ്യക്തനാണ്. മനോബുദ്ധികളെ കൊണ്ട് വെളിവാക്കാൻ കഴിയാത്തവനാണ്. അതേസമയം അത് അവ്യക്തത്തിൽ നിന്നും വിലക്ഷണനുമാണ്. അക്ഷരസ്യ വിവക്ഷിതസ്യ അവ്യക്താത് വൈലക്ഷണ്യ വിശേഷണാർത്ഥ തസ്മാത് പരഹ ഭാവഹ ഭാവ അക്ഷരാഖ്യം പരംബ്രഹ്മം. ആ പരബ്രഹ്മത്തിനിവിടെ അക്ഷരം എന്ന് പറയുന്നു. ഇവിടെ അക്ഷരം എന്നുള്ളതുകൊണ്ട് പരബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ്. വ്യതിരിക്തത്വ സത്യവി സാലക്ഷണ്യ പ്രസംഗ അസ്ഥി തത് വിനിവൃത്യർത്ഥമാഹ അന്യ അന്യോ വിലക്ഷണ. വ്യതിരിക്തനാണെങ്കിലും ആ പരമാത്മാവ് നമുക്കതിന് മറ്റേതെങ്കിലും പോലെ എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ മറ്റെന്തിനെങ്കിലും ഒന്നിനെ, നമ്മുടെ അനുഭവത്തിൽപ്പെട്ട എന്തെങ്കിലും ഒന്നിനെ ഇതുപോലെയാണ് പരമാത്മാവെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. എന്ന സാലക്ഷണ്യ പ്രസംഗ, അവിടെ സാലക്ഷണ്യ പ്രസക്തിയില്ല. ലക്ഷണയുക്തമായ ഒന്നിനോട് അതിനെ ഉപമിക്കാൻ കഴിയത്തില്ല. ലക്ഷണം എന്ന് പറയുന്നത് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന അടയാളമാണ്. ഒരു വസ്തുവിനെ നമ്മൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന അടയാളത്തെയാണ് ലക്ഷണം എന്ന് പറയുന്നത്. പ്രപഞ്ച അനുഭവമെല്ലാം ലക്ഷണയുക്തമാണ്. ലക്ഷണത്തിലൂടെ നമ്മൾ ഓരോന്നിനെയും വേർതിരിച്ചറിയുന്നു. അതുപോലെ ലക്ഷണയുക്തമായ ഒന്നല്ല പരമാത്മാവ്, അതുകൊണ്ടാണ് അവ്യക്തം എന്ന് പറഞ്ഞത്. അന്യഹ വിലക്ഷണ സജ അവ്യക്തോ അനിന്ദ്രിയ ഗോചര. ഇന്ദ്രിയ ഗോചരമായ ഒന്നിന് മാത്രമേ ലക്ഷണമുള്ളൂ, അടയാളമുള്ളൂ. ലക്ഷണമില്ലാത്തതുകൊണ്ടാണ് ഇതിനെ വിലക്ഷണ അവ്യക്ത എന്ന് പറയുന്നത്. അത് അവ്യക്തനാണ്. പര തസ്മാത് ഇത്യുക്തം, തസ്മാത് പുനഃ പര. അതെന്തിൽ നിന്നും പരനായിരിക്കുന്നു? പുരോക്താത് ഭൂതഗ്രാമ ബീജഭൂതാത് അവിദ്യാലക്ഷണാത് അവ്യക്താത്. നേരത്തെ പറഞ്ഞെന്താണ്? ഭൂതഗ്രാമ സേവായം ഭൂത്വാ ഭൂത്വാ പ്രളീയതേ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞു. ഉണ്ടായി നശിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഉണ്ടായി നശിക്കുന്ന ഈ പ്രപഞ്ചത്തിന് ഭൂതഗ്രാമം, ഭൂതസമൂഹം, അതിന് ബീജഭൂത കാരണമായിരിക്കുന്ന അവിദ്യാലക്ഷണാത് അവ്യക്ത, അത് അവിദ്യാരൂപത്തിലുള്ള അവ്യക്ത, അതും അവ്യക്തമാണ്. അവ്യക്തത്തിനപ്പുറമുള്ള പുരുഷനും അവ്യക്തമാണ്. വ്യക്തമായിരിക്കുന്നത് പ്രപഞ്ചം. അങ്ങനെ അവ്യക്താത് വ്യക്തയെ സർവ എന്ന് പറഞ്ഞു. വ്യക്തം അവ്യക്തം അവ്യക്തം, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അവ്യക്തത്തിൽ നിന്ന് വ്യക്തമുണ്ടായി. അപ്പോൾ ഈ വ്യക്തത്തിന് കാരണമായിരിക്കുന്ന അവ്യക്തം, അത് മായ അവിദ്യ എന്നെല്ലാം പറയുന്നു ഇവിടെ. അതിന് പരനായിരിക്കുന്ന പുരുഷൻ അതും അവ്യക്തമായി തന്നെ ഇരിക്കുന്നു. അനിന്ദ്രിയ ഗോചര, ഇന്ദ്രിയ ഗോചരമല്ല. അന്യോ വിലക്ഷണോ ഭാവ ഇത്യഭിപ്രായ. ഈ അവ്യക്തത്തിൽ നിന്ന് വിലക്ഷണമാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം അവ്യക്തം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും അജ്ഞേയം, അജ്ഞേയമല്ലാത്തത്. ഇവിടെ ഈശ്വരൻ അങ്ങനെയല്ല ബോധിപ്പിക്കുന്നത്. അജ്ഞേയമായി ധരിക്കാൻ പാടില്ല, അജ്ഞേയവാദം അങ്ങനെ ഒന്നുണ്ട്. ഇവിടെ ശൂന്യവാദം എന്ന് പറയുന്നുണ്ട് ഭാരതീയ തത്വചിന്തയിൽ. പാശ്ചാത്യ തത്വചിന്തകർക്ക് ഒരു അജ്ഞേയവാദമുണ്ട്. വാദമൊന്നും ഇവിടെ യോജിക്കത്തില്ല. ഇത് അജ്ഞേയവുമല്ല. അതേസമയം പ്രപഞ്ചം പോലെ വ്യക്തവുമല്ല. ശൂന്യവുമല്ല. അതുകൊണ്ടാണ് വിലക്ഷണ, വളരെ വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടി ഇതാണ് വിലക്ഷണ ഭാവൈത്യ അഭിപ്രായ. അത് സത്താണ്, ശൂന്യമല്ല. അത് ചിത്താണ്, അതുകൊണ്ട് അജ്ഞേയമല്ല. ചിത്തിനൊരിക്കലും അജ്ഞേയമായിരിക്കാൻ പറ്റത്തില്ല. സത്തിനൊരിക്കലും ശൂന്യമായിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നത് സനാതന ചിരന്തന, ചിരന്തനായിരിക്കുന്നു. ചിരം എല്ലായ്പ്പോഴും നിലനിൽക്കുന്നത്, ഉള്ളത്, അതാണ് ചിരന്തന. ചിരം ഭവതി സനാതന ചിരന്തന യസ ഭവ സർവേഷു ഭൂതേഷു ബ്രഹ്മാദിഷു നശ്യസ്സിന വിനശ്യതി. ഹിരണ്യഗർഭൻ തുടങ്ങി ഇങ്ങോട്ട്, അല്ലെങ്കിൽ ബ്രഹ്മാവ് തുടങ്ങി ഇങ്ങോട്ട് നശിക്കുന്നവയിൽ തന്നെ നിലനിൽക്കുന്നു നശിക്കാതെ. സർവേഷു ഭൂതേഷു നശ്യസ്, സർവേഷു ഭൂതേഷു, നശിക്കുന്ന സർവഭാവങ്ങളിലും നശിക്കാതിരിക്കുന്നത്, അതാണ് തന്നെ ചിരന്തൻ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അത് മായ പോലെ അവ്യക്തമല്ല, എന്നാൽ മായയിൽ നിന്ന് ഭിന്നമായി അതും അവ്യക്തമായിരിക്കുന്നു. പ്രപഞ്ചം പോലെ അത് വ്യക്തമല്ല. അങ്ങനെ ഈശ്വരനെ കുറിച്ച് ധരിക്കുന്നു. ഈശ്വരനെ അങ്ങനെ അപ്രമേയം, അവ്യക്തം എന്നെല്ലാം നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണമില്ലെങ്കിൽ മനുഷ്യൻ അവന്റെ ചെറിയ ബുദ്ധി കൊണ്ട് ഈശ്വരനെ മനസ്സിലാക്കിയതായി, സാക്ഷാത്കരിച്ചതായി, അനുഭവിച്ചതായി ഒക്കെ ധരിച്ചു കളയും. ഭ്രാന്തി ഉണ്ടാകും മനുഷ്യന്. അപ്പോൾ മനുഷ്യൻ അങ്ങനെ വരാമെന്നുള്ള ഭ്രാന്തി അങ്ങനെ ബുദ്ധി കൊണ്ട് സാക്ഷാത്കരിക്കാം, അറിയാം. ഇങ്ങനെ വരുന്ന ഭ്രാന്തിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അത് വിലക്ഷണനാണ്, അത് അവ്യക്തനാണ്, അത് അപ്രമേയനാണ്. പ്രമാ എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ അനുഭവം, അപ്രമേയം. പ്രമേയം എന്ന് പറയുമ്പോൾ യഥാർത്ഥ അനുഭവത്തിന് വിഷയം, അപ്രമേയം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥമായ അനുഭവത്തിന് വിഷയമല്ല. കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് അങ്ങനെ ഒരു വിശേഷതയുണ്ട്. എന്താണ് അത്? സർവത്തിനെയും അതിന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കും, ബുദ്ധിക്ക്, അറിവിന്. ആ ബുദ്ധി, അറിവ് എന്ന് പറയുന്നത് എന്താണ്? ഈ പരമാത്മാവിന്റെ ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് അസൃഷ്ടാവിനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. അത് ധരിച്ചില്ലെങ്കിൽ മറ്റു വിഷയങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്നത് പോലെ ഈശ്വരനെയും സാക്ഷാത്കരിക്കുന്നു എന്ന് ധരിച്ചുകളും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അവ്യക്തനാണ്. അധ്യാത്മശാസ്ത്രത്തിന് പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു തത്വമാണ്, എന്താണോ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സുകൊണ്ട് നമുക്ക് ഗ്രഹിക്കാമെന്നുള്ളത് വളരെ അത്യല്പം മാത്രമാണ്. അധ്യാത്മ തലത്തിന്റെ, അധ്യാത്മതലം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അത് ഈ ലൗകികമായ തലത്തെ അതിക്രമിച്ചിരിക്കുന്നതാണ്. ബുദ്ധി, മനസ്സ്, ചിത്തം എല്ലാം പ്രവർത്തിക്കുന്നവിടെ ഈ ലൗകികമായ തലത്തിൽ മാത്രമേ അതിന് പ്രവർത്തിക്കുന്നതിനുള്ള ശേഷിയുള്ളൂ. ഒരിക്കലും ഈ ലൗകികമായ തലത്തെ അതിക്രമിച്ച് നിൽക്കുന്ന ഭാവങ്ങളെ ഒരിക്കലും വ്യക്തിക്ക് ബോധ്യപ്പെടുത്താനോ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യാനോ സാധ്യമല്ല. അത് അടിസ്ഥാനപരമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനാണ് ഈ സന്ദർഭങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പൊതുവെ സാധാരണ പറയും, എന്താണ് നമുക്ക് യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്തുന്നതേ ഗ്രഹിക്കാവൂ, യുക്തിക്ക് ബോധ്യപ്പെടാത്ത ഒന്ന് സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അതെന്തിനങ്ങനെ പറയുന്നു? കാരണം ലൗകിക ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആ മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതൊരു സത്യപ്രസ്താവനയല്ല. നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നതേ സ്വീകരിക്കാവൂ. ലൗകികമായ കാര്യങ്ങളിൽ അത് ശരിയാണ്, പ്രാപഞ്ചികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അത് ശരിയാണ്. നമ്മളെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അവിടെ ബുദ്ധി, യുക്തി എല്ലാം വേണം. പക്ഷേ ആധ്യാത്മികമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇതിന് വലിയ സ്ഥാനമില്ല. ബുദ്ധിക്കും യുക്തിക്കും അവിടെ യാതൊരു സ്ഥാനമില്ല. എന്തുകൊണ്ടത്? ലൗകിക ബുദ്ധിക്കും വെളിപ്പെടുന്ന കാര്യമില്ല. എന്നാലും ആ ബുദ്ധിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും, യുക്തിക്ക് നിരക്കുന്നത് സ്വീകരിക്കാവൂ. ആധ്യാത്മിക തത്വങ്ങൾ ഒന്നും ഒരിടത്തും യുക്തിക്ക് നിരക്കുന്നതല്ല. അതാണ് പരമാർത്ഥം. എന്തുകൊണ്ട് അത് പറയുന്നു? ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാ സഹ. അത് വാക്കും മനസ്സും ബുദ്ധിയുമെല്ലാം നിവർത്തിക്കുന്ന തരമാണ്. മനവും ഈ ബുദ്ധിക്ക് ഒരിക്കലും അത് വെളിപ്പെടുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു അവ്യക്ത, അത് അവ്യക്തമാണ്. ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങളും അതാണ്. അത് പറയുന്നു തസ്മാത് അമ്യക്ത തസ്മാത് പരഹ, നുവ് പറഞ്ഞതായ ഭാവങ്ങളിൽ നിന്നും പരമായിട്ടുള്ളത്, വ്യക്തമായ ഭാവങ്ങളിൽ നിന്നും പരമായിട്ടുള്ളത് പരഭാവ അവ്യക്താദന്യ, അത് അവ്യക്തത്തിൽ നിന്നും അന്യമാണ്, അവ്യക്തമായിരിക്കുന്ന അവിദ്യയിൽ നിന്നും അന്യമാണ്, അന്യമായിരിക്കുന്ന അത് സനാതന സനാതനമാണ്, അവ്യക്ത അവ്യക്തവുമായിരിക്കുന്നു. അങ്ങനെയുള്ള യഹ ഭാവ സഹ, ഏതൊരു ഭാവമാണോ അത് നശ്യസു സർവേഷു ഭൂതേഷു, നശിക്കുന്നതായ സർവഭാവങ്ങളിലും ന വിനശ്യതി, നശിക്കാതെ സ്ഥിതി ചെയ്യുന്നു. പര തസ്മാത്തു ഭാവോന്യോ അവ്യക്തോ വ്യക്ത സനാതനഃ യസ സർവേഷു ഭൂതേഷു നശ്യസു ന വിനശ്യതി അവ്യക്തോക്ഷര ഇത്യുക്ത തമാഹു പരമം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവ്യക്ത സോ അസോ അവ്യക്തോ അക്ഷര ഇത്യുക്ത, അക്ഷരൻ എന്ന് പറഞ്ഞു, അക്ഷരം അവ്യക്തം എന്നെല്ലാം പറഞ്ഞു. തമേവ അക്ഷരസംജ്ഞകം അവ്യക്തം ഭാവം, അത് അവ്യക്തമെന്ന് അതിനെ കുറിച്ച് പറയാൻ പറ്റും. അവ്യക്തമായൊരു ഭാവത്തെ വ്യക്തമാക്കാൻ ശാസ്ത്രത്തിന് കഴിയത്തില്ല, മനസ്സിനും ബുദ്ധിക്കൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പരമാവധി പറയാമെന്നുള്ളത് എന്താണ്? അത് അവ്യക്തമാണ്. പരാം പ്രകൃഷ്ടാം ഗതി, അതാണ് പരമമായ പ്രകൃഷ്ടമായ പ്രാപ്യസ്ഥാനം ഗതി. ജീവന് പരമമായി പ്രാപിക്കാവുന്ന സ്ഥാനം അതാണ്. എം ഭാവം പ്രാപ്യഗത്വ നന്ദുവർത്തന്തി സംസാരായ, ആ ഭാവത്തെ പ്രാപിച്ചിട്ട് സംസാരായ നന്ദുവർത്തന്തി, പിന്നെ മടങ്ങി വരുന്നില്ല. നേരത്തെ പറഞ്ഞു ആ ബ്രഹ്മഭുവന ലോക പുനരാവർത്തിന അർജുന, ബ്രഹ്മഭുവനം വരെയുള്ള ലോകങ്ങൾ മടങ്ങി വരുന്നതാണ്. ബ്രഹ്മഭുവനം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ വ്യക്തമായ ഒരു ഭാവത്തെക്കുറിച്ച് പറയുകയാണ്, കൽപ്പിക്കാവുന്ന പരമാവധിയായ ഒരു സ്ഥാനത്തെക്കുറിച്ച്. അതിനും അപ്പുറമാണ്, അതിനും അപ്പുറമായിരിക്കുന്ന അവ്യക്തത്തെയും ചില സ്ഥലത്ത് ബ്രഹ്മലോകമെന്ന് പറയും, അവിടെ എത്തിയാൽ മടങ്ങി വരത്തില്ലെന്നും പറയും. പക്ഷേ ചിന്തിക്കാവുന്നിടത്തോളമുള്ള സ്ഥാനങ്ങൾ, വെളിപ്പെടാവുന്നിടത്തോളമുള്ള സ്ഥാനങ്ങളെല്ലാം എന്താണ്? മടങ്ങി വരുന്നതാണ് ജീവന്മാര്. എം ഭാവം പ്രാപിക്കുക നിവർത്തന്തേ സംസാരായ, ഈ സംസാരത്തിലേക്ക് പിന്നീട് മടങ്ങി വരുന്നില്ല. ആ ഭാവത്തെ പ്രാപിച്ചിട്ട് ഏതാണ്? തദ്ധാമസ്ഥാനം പരമം പ്രകൃഷ്ടം മമ വിഷ്ണോഹോ പരമം പദം. മമ വിഷ്ണോഹോ, ആ വിഷ്ണുവിന്റെ പരമപദം എന്നതിനെ കുറിച്ച് പറയാം, പരമമായ സ്ഥാനം എന്ന് പറയാം. തദ്ധാമ ഇരിപ്പിടമാണെന്ന് പറയാം, വാസസ്ഥാനം, ധാമം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം എന്ന് പറയുന്നു. അപ്പൊ വിഷ്ണുവിന്റെ വാസസ്ഥാനം എന്ന് പറയുന്ന അവിടെ നിന്ന് പിന്നീട് ആ പ്രകൃഷ്ടമായ സ്ഥാനത്ത് നിന്ന് വീണ്ടും മടങ്ങി വരുന്നില്ല അവിടെ പ്രാപിക്കുന്നവർ. അതാണ് മുക്തന്മാരുടെ സ്ഥാനം. അത് അവ്യക്തം എന്നേ പറയാൻ കഴിയുന്നുള്ളൂ, മടങ്ങി വരാത്ത സ്ഥാനം എന്നും പറയുന്നു. ഇവിടെ പ്രത്യേകിച്ച് നിർദ്ദേശിക്കുന്നത് ഈ ഭാഗങ്ങളെല്ലാം ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന, ഇവിടെ പറയുന്ന യോഗിയുടെ ഉപാസനയിൽ ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്നു. അതായത് വ്യക്തമായ ഏതെങ്കിലും ഭാവത്തെയാണ് ഉപാസിക്കുന്നതെങ്കിൽ അവ്യക്തമായ ഭാവങ്ങളെ പ്രാപിച്ചിട്ട് യോഗിക്ക് മടങ്ങി വരേണ്ടി വരും. അപ്പൊ അവ്യക്തതയെ ഉപാസിക്കുന്നതുകൊണ്ട് അത് അവ്യക്തം എന്ന് പറയുമ്പോൾ അതിനെ പരമായും സനാതനമായും അങ്ങനെ ഉപാസിക്കുന്നതുകൊണ്ട് ആ യോഗി അവ്യക്തതയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് മടങ്ങി വരുന്നില്ല. അപ്പം അങ്ങനെ യദ്ഭാവേതി എന്തിനാണ് ഉപാസിക്കുന്നത് അതായിത്തീരുന്നു എന്നാണ് യോഗി. അപ്പോൾ യോഗിയുടെ ഉപാസനയുടെ ഒരു ഭാഗമാണ് അവ്യക്തഭാവനയും. അവ്യക്തഭാവനയിൽ ചിത്തം, യോഗിയുടെ ചിത്തം ദൃഢമായിത്തീരുമ്പോൾ യോഗിക്ക് അങ്ങനെ ഒരു സംസ്കാരം, വാസന ഉണ്ടാകും. ആ വാസനയും ആ ജീവന്റെ ഗതിക്ക് സഹായിക്കുന്നു. ആ വാസന ആ യോഗിയെ കൊണ്ടെത്തിക്കുന്നത് ഈ നിർദ്ദേശിക്കുന്ന അവ്യക്ത സ്ഥാനത്തേക്കായിരിക്കും, മടങ്ങി വരാത്ത സ്ഥാനം. അതിനെ ചില സ്ഥലങ്ങളിൽ ബ്രഹ്മലോകം എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. തം പരമാം ഗതി, ആ പരമമായ ഗതിയെ അവ്യക്ത അക്ഷര ഇത്യുക്ത അവ്യക്ത അക്ഷര ഇത്യുക്ത അവ്യക്തം അക്ഷരം എന്ന് പറഞ്ഞ ആ സ്ഥാനത്തെ പരമാം ഗതി ആകും. അങ്ങനെ പരമമായ പ്രാപ്തിസ്ഥാനം എന്ന് പറയുന്നു. അതാണ് പരമമായ പ്രാപ്തിസ്ഥാനം. എം പ്രാപ്തി, അതിനെ പ്രാപിച്ചിട്ട് മമ പരമം യദ്ധാമ, എന്റെ പരമമായിരിക്കുന്ന ഏതൊരു ധാമമാണോ തത് ആ ധാമത്തെ, അതാണ് എം പ്രാപ്തി, അതിനെ പ്രാപിച്ചിട്ട് നിവർത്തന്തി, മടങ്ങി വരുന്നില്ല. എം പ്രാപ്യനെ നിവർത്തന്തി, ഏതെന്നെ പ്രാപിച്ചിട്ടാണോ മടങ്ങി വരാതിരിക്കുന്നത് തത് അതാണ് മമ പരമം ധമ, എന്റെ പരമമായ ഇരിപ്പിടം, എന്റെ വാസ്തവ സ്വരൂപം അതാണ്. എന്റെ പരമമായ ധാമം എന്ന് പറയുമ്പോൾ ദ്വൈതികൾ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്? അത് ഈശ്വരന്റെ ഒരു സ്ഥാനമായിട്ട്, ഈശ്വരന്റെ സ്ഥാനത്ത് അപരമായ ധാമത്തിൽ യോഗികളോ അല്ലെങ്കിൽ ഭക്തന്മാരോ പോകുന്നു. ഒരവിടെ കഴിയുന്നു എന്ന് അദ്വൈതിയാണെങ്കിലോ അത് ഈശ്വരന്റെ സ്വരൂപം എന്ന് പറയുന്നു. ഈശ്വരന്റെ സ്വരൂപം തന്നെ ആ യോഗി സ്വരൂപത്തെ പ്രാപിക്കുന്നു. പ്രത്യേകിച്ച് അതൊരു സ്ഥാനമായിട്ടുണ്ട്. ഈശ്വരൻ ഇരിക്കാനൊരു സ്ഥലവും അവിടെ ഈശ്വരനൊരു വ്യക്തിഭാവവും അദ്വൈതി കൽപ്പിക്കുന്നില്ല, പക്ഷെ ദ്വൈതികൾ അങ്ങനെ കൽപ്പിക്കുന്നുണ്ട്. അതൊരു സ്ഥാനമാണ് അവിടെ ഈശ്വരൻ ഇരിക്കുന്നത്. ഈശ്വരൻ അവിടെ ഒരു വ്യക്തിഭാവം കൽപ്പിക്കുന്നു. ഭക്തൻ അല്ലെങ്കിൽ യോഗി അവിടെ എത്തിച്ചേരും, അങ്ങനെ കൽപ്പിക്കുന്നു. അവ്യക്തോക്ഷര ഇത്യുക്തഃ തമാഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. പുരുഷസ്സ പരപാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തദം. തത് ലബ്ധേരുപായ ഉച്ച, ആ പുരുഷനെ പ്രാപിക്കുന്നതിനുള്ള ഉപായം എന്താണെന്ന് പറയുന്നു. പുരുഷ ഇതി പുരുഷേനാ പൂർണത്വാദ്വാസ പരപ്പർത്ഥ പുരുഷേനാ പുരുഷ. പുരി എന്ന് പറയുമ്പോൾ ശരീരം, ആ ശരീരത്തിൽ ശയിക്കുന്നു. ഹൃദയശേ അർജുന തിഷ്ഠതി, ജീവന്മാരുടെ ഹൃദയത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ അതുകൊണ്ട് പുരുഷൻ എന്ന് പേര് കിട്ടി. പൂർണത്വാത്മാ, പൂർണനായിരിക്കുന്നു, അതുകൊണ്ടും പുരുഷൻ എന്ന് പറയുന്നു. രണ്ടു തരത്തിലും പുരുഷൻ എന്ന് പറയാം. അതവിടെ പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും സ്ത്രീ പുരുഷ എന്നുള്ള അർത്ഥത്തിലല്ല, ലിംഗഭേദത്തിൽ പറയുന്നതല്ല, സ്ത്രീ പുരുഷൻ ആ അർത്ഥത്തിലല്ല. ഈശ്വരൻ സ്ത്രീയോ പുരുഷനോ അല്ല. അവിടെ ലിംഗഭേദമില്ല. എന്നാൽ പുരുഷൻ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്, അത് വ്യക്തമാക്കാനാണ് പറഞ്ഞത്. സപരഹ പാർത്ഥ പരോ നിരദിശയോ, നിരദിശയനാണോ, ഏറ്റക്കുറച്ചിലുകളില്ലാത്തവനാണോ, വലിപ്പച്ചെറുപ്പമില്ലാത്തവനാണോ. യസ്മാ പുരുഷ എന്ന പരം കിഞ്ചിത്, ആ പുരുഷനപ്പുറം മറ്റൊന്നുമില്ല. ശ്രുതിയിൽ പറയുന്നുണ്ട് സ കാഷ്ഠ സ പരാഗതി, അതാണ് ഇവിടെയും പറയുന്നത്. സ ഭക്തിയാലഭ്യ ജ്ഞാനലക്ഷണയ അനന്യ ആത്മവിഷയ, ഭക്തി കൊണ്ട് അതിനെ പ്രാപിക്കാം. എങ്ങനെയുള്ള ഭക്തി? അനന്യ, അനന്യമായ ഭക്തി കൊണ്ട്. ഭക്തിയാലഭ്യ, അപ്പൊ അതിന് ഇവിടെ ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ എന്താണത്? ജ്ഞാനലക്ഷണയ, ജ്ഞാനരൂപത്തിലുള്ള ഭക്തി എന്ന് പറഞ്ഞു. ജ്ഞാനലക്ഷണ എന്ന് വെച്ചാൽ ജ്ഞാനരൂപത്തിലുള്ള ഭക്തി എന്ന് വെച്ചാൽ ഭാഷ്യക്കാരനെ സംബന്ധിച്ച് ഭക്തി ജ്ഞാനും രണ്ടും രണ്ടെണ്ണം, രണ്ടും ഒന്ന് തന്നെ. അതെങ്ങനെ അനന്യ? അനന്യഭക്തി, അനന്യചേത സതത നേരത്തെ പറഞ്ഞു, അനന്യചേതസായി ഭജിക്കുക. ആത്മവിഷയ, ഭാഷ്യക്കാരനെ അദ്വൈതത്തോട് യോജിപ്പിക്കുകയാണ്. ഈശ്വരനെ അന്യമായി കാണാത്തതായ ഭക്തി, അനന്യഭക്തി, അങ്ങനെയാണ് അതിന് പറയുന്നത്. ദ്വൈതഭാവത്തിലാണെങ്കിൽ അനന്യമായ ഭക്തി എന്ന് പറയുമ്പോൾ ഈശ്വരനല്ലാതെ മറ്റൊന്നിനും ഇല്ലാത്ത മനസ്സ്, ലൗകികമായ മറ്റൊരു വിഷയത്തിനും താല്പര്യമില്ലാതെ ഈശ്വരനിൽ മാത്രം ഉറച്ചിരിക്കുന്ന മനസ്സ്, പരമപ്രേമരൂപത്തിലുള്ള മനസ്സ്, അതാണ് ദ്വൈതഭാവത്തിലുള്ള ഭക്തി. അത് അദ്വൈതഭാവത്തിലേക്ക് വരുമ്പോഴോ ആത്മനിഷ്ഠമായ മനസ്സ്, അവിടെ ഈശ്വരന്റെ അന്യഭാവമില്ല, അത് ജ്ഞാനരൂപത്തിലായി. ഇവിടെ ആ അദ്വൈതഭാവത്തിൽ ഭക്തിയെ നിർവഹിച്ചിരിക്കുകയാണ്. എന്താണ് ജ്ഞാനലക്ഷണയ? ജ്ഞാനരൂപത്തിലുള്ള അനന്യ ആത്മവിഷയ, അവിടെ ഭക്തിയുടെ വിഷയം തന്റെ സ്വരൂപം തന്നെയാണ്. എന്തുകൊണ്ട്? അത് തന്നെയാണ് യഥാർത്ഥ സ്വരൂപം, പരമാത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം അത് തന്നെയാണ്. അപ്പൊ തന്നെ ഉറപ്പിച്ച മനസ്സ്, അത് തന്നെയാണ് ഈശ്വരനെ ഉറപ്പിച്ച മനസ്സ്. അതിൽ ഭേദ ബുദ്ധിയില്ലാതുകൊണ്ട് അതിനെ ജ്ഞാനം എന്ന് പറയുന്നു. ദ്വൈതഭാവത്തിൽ അങ്ങനെയല്ല, അവിടെ ഈശ്വരൻ ഭജനീയനാണ്, ഈശ്വരൻ അവിടെ അന്യനാണ്. ജീവൻ അല്പനാണ്, അല്പജ്ഞനാണ്, പരിച്ഛിന്നനാണ്. ആ ജീവൻ അന്യനായിരിക്കുന്ന ഈശ്വരനെ ഭജിക്കുന്നു. ഈശ്വരനെ പ്രേമപൂർവം ഭജിക്കുന്നു, അനന്യഭാവത്തിൽ ഭജിക്കുന്നു, ചിത്തം മറ്റൊന്നിനും പോകാതെ മറ്റു വിഷയങ്ങളിലൊന്നും പോകാതെ ഭജിക്കുന്നു. അതായി അവിടെ ഭക്തി. ഭക്ത്യാലഭ്യ, അത്തരം ഭക്തി കൊണ്ട് ഈശ്വരൻ ജീവന് പ്രാപണീയനായിരിക്കുന്നു. ഭജനത്തിലൂടെ ഈശ്വരനെ പ്രാപിക്കുന്നു. യസ്യപുരുഷസ്യ അന്തസ്ഥാനി മധ്യസ്ഥാനി കാര്യഭൂതാനി ഭൂതാനി, അങ്ങനെയുള്ള പുരുഷന്റെ അന്തസ്ഥമാണ്, മധ്യസ്ഥമാണ്, കാര്യഭൂതമാണ്. ആ പുരുഷന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്നും പറയാം. രണ്ടു തരത്തിലും പറയും. ചില ഭാവത്ത് പറയും എന്താണ്, ഇന്നെല്ലാം ഉള്ളിൽ പുരുഷൻ സ്ഥിതി ചെയ്യുന്നു. മറ്റടുത്ത് പറയുന്നു എന്താണ്, പുരുഷന്റെ ഉള്ളിൽ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നു. പുരുഷന്റെ ഉള്ളിൽ ഇത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഇതിന്റെ പരിച്ഛിന്നതയെ കാണിക്കുന്നു. ഇത് തുച്ഛമാണ്. സർവഭൂതാനി, സർവഭൂതങ്ങളും സർവകാര്യങ്ങളും അത് തുച്ഛമാണ്. മറിച്ച് ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നു. അത് ദ്വൈതഭാവത്തോടുകൂടി യോജിക്കുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോഴോ ഗീതയിൽ രണ്ട് ഭാവത്തിലും പറയും, കാണുന്നത് സത്യമല്ല, ഇതിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ആ ഈശ്വരഭാവമാണ് സത്യം എന്ന് പറയുന്നു. പുറമേ കാണുന്നത് സത്യമല്ല, അതിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരഭാവം സത്യം എന്ന് പറയുമ്പോൾ അത് അദ്വൈതഭാവത്തോട് ചോദിക്കുന്നു. പരമാർത്ഥത്തിൽ എന്താണ്, ഈ രണ്ട് ഭാവങ്ങളും ശരിയാണ്. ദ്വൈതഭാവവും അദ്വൈതഭാവവും രണ്ടും ശരിയാണ്. ജഗത്സൃഷ്ടാവിനെ സംബന്ധിച്ച്, ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭാവഭേദം വരാൻ വഴിയില്ല. മനുഷ്യന്റെ ബുദ്ധിയിലാണ് ഇതിന് ഭാവഭേദങ്ങളെ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഗീതയിൽ ഈ രണ്ടു ഭാവങ്ങളെയും പ്രകടിപ്പിക്കും, ദ്വൈതഭാവത്തെയും അദ്വൈതഭാവത്തെയും. അതുകൊണ്ട് തന്നെ ദർശന സമന്വയം എന്ന് പറഞ്ഞൊരു ചിന്തയുണ്ട്. അവിടെ ദ്വൈതാദ്വൈതങ്ങളെ, ദ്വൈതം അദ്വൈതം ഇഷ്ടാദ്വൈതം, അനേക ചിന്താ മാർഗങ്ങളുണ്ട്. ഇതിനെല്ലാം സമന്വയിപ്പിക്കുകയാണ്. ഓരോ തലത്തിലും ഇതിനെല്ലാം നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് ഗീതയിൽ രണ്ട് ഭാവങ്ങളെയും കാണിക്കുന്നു. പറയുന്നു, നേരത്തെ പറഞ്ഞ എന്താണ്, ഈ ഭാവങ്ങളുടെ ഉള്ളിൽ ആണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ പറയുന്നു എന്താണ്, ഇതെല്ലാം എന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു, താൻ ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു. ഫലത്തിനെന്തായി, ഉള്ളിലും പുറത്തും ഈശ്വരനെ തന്നെ ദർശിക്കുന്നു. വാസുദേവ സർവമിതി. അങ്ങനെ കാണുമ്പോൾ എന്ത് വരുന്നു, ഉള്ളിലും പുറമേയും രണ്ടിടത്തും ഈശ്വരഭാവം തന്നെ, ഈശ്വരഭാവത്തെ മാത്രമേ ദർശിക്കുന്നു. ഇതാണ് യസ്യ പുരുഷസ്യ അന്തസ്ഥാനി മധ്യസ്ഥാനി കാര്യഭൂതാനി ഭൂതാനി, ഈശ്വരന്റെ ഉള്ളിൽ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നു. കാര്യം ഹി കാരണസ്യ അന്തർവർത്തി ഭവതി പറയുന്നു. കാര്യം കാരണത്തിന്റെ ഉള്ളിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. തിരിച്ചും പറയാം, കാര്യത്തിന്റെ ഉള്ളിലാണല്ലോ കാരണം സ്ഥിതി ചെയ്യുന്നത്. കാര്യം ഹി കാരണസ്യ അന്തർവർത്തി ഭവതി, കാര്യം കാരണത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു, കാരണം കാര്യത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. രണ്ടു തരത്തിലും വരുമ്പോഴാണ് ആ ദർശനത്തിന്റെ സമന്വയം പൂർത്തിയാകുന്നത്. ദ്വൈതവും അദ്വൈതവും തമ്മിൽ ഭേദമില്ലെന്ന് മനസ്സിലാക്കുന്ന ശരിയായ തത്വചിന്ത. ദ്വൈതം അദ്വൈതത്തിന് എതിരാണെന്നോ അദ്വൈതം ദ്വൈതത്തിന് എതിരാണെന്നോ കരുതുന്നതാണ് തത്വചിന്തയുടെ തുടക്കം, അതിന്റെ പ്രാരംഭമാണ്. ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് എന്താണ് പ്രത്യേകിച്ച് പക്ഷപാതമില്ല, ദ്വൈതത്തോടോ അല്ലെങ്കിൽ അദ്വൈതത്തോടോ ഒരു പക്ഷപാതമില്ല. ആത്യന്തികമായി വരുമ്പോൾ എന്ത് വരുന്നു? അത്തരം ഭേദങ്ങളെ അദ്വൈതം തന്നെ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത്? ഭേദങ്ങളെ നിരാകരിക്കുകയാണ്. അങ്ങനെ നിരാകരിക്കുമ്പോൾ ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള ഭേദത്തെ നിരാകരിക്കേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. ഏന പുരുഷേന സർവമിതം ജഗത് തദം വ്യാപ്തം ആകാശേന ഇവ ഘടാദി. ആകാശം കൊണ്ട് ഘടാദികൾ നിറഞ്ഞിരിക്കുന്നത് പോലെ ഈശ്വരൻ സർവവ്യാപകമായിരിക്കുന്നു. അപ്പോൾ അത് ഉള്ളും പുറവും യഥാർത്ഥ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണത്? ഈശ്വരമയമാണ്. പിന്നീട് ഈ വാദവിവാദങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ട്? ഓരോ മാർഗത്തിലൂടെ മനുഷ്യന്റെ ബുദ്ധിയെ ഈശ്വരൻ ഉറപ്പിക്കാൻ വേണ്ടി, ആ ബുദ്ധിയെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം അതിനെ പരമാർത്ഥമായി കണ്ടുകൊണ്ടൊന്നിനെ നിഷേധിക്കേണ്ട. അദ്വൈത മതമനുസരിച്ചാലും ശരി, ഇല്ലാത്തതിനെ ഒന്നിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ മനുഷ്യന്റെ ബുദ്ധി ഇല്ലാത്തതിനെ പലതും ഉണ്ടെന്ന് കാണുന്നു, ഉള്ളതിനെ പലതും നിഷേധിക്കുന്നു. അപ്പോൾ ആ ബുദ്ധി ഏതെങ്കിലും ഒരു വഴിക്ക് നയിച്ച് അതിനെ നയിച്ചു കൊണ്ടുപോകുന്നു. നയിച്ചൊരു തത്വത്തിൽ ഉറപ്പിക്കണം. ഉറപ്പിക്കുന്നതിന് വേണ്ടി ദ്വൈതഭാവത്തിൽ നിന്നുകൊണ്ട് അദ്വൈതത്തെ നിഷേധിക്കുന്നു, അദ്വൈതഭാവത്തിൽ നിന്നുകൊണ്ട് ദ്വൈതത്തെ നിഷേധിക്കുന്നു. പരമാർത്ഥത്തിൽ അങ്ങനെയുള്ള ഖണ്ഡന മണ്ഡലങ്ങളൊന്നും ഈശ്വര അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈശ്വര മാർഗത്തിൽ ആവശ്യമുള്ളതല്ല. അതിനെ ഇവിടെ ഗീതയിൽ സമന്വയിപ്പിക്കുകയാണ്. അപ്പം വാസ്തവത്തിൽ അങ്ങനെ ഒരിക്കലും ഒരാൾ ധരിക്കാൻ പാടില്ല. എന്താണോ ദ്വൈതത്തിന് വിരോധമായ ഒന്നാണ് അദ്വൈതം, അദ്വൈതത്തിന് വിരോധമായ ഒന്നാണ് ദ്വൈതം. അങ്ങനെ നമ്മൾ ധരിക്കുന്ന എന്താണ്? ഈ മനുഷ്യന്റെ മനസ്സിൽ ഇത്തരം രാഗദ്വേഷങ്ങളൊക്കെ ഇരിക്കുന്നു. അവരുടെ മനസ്സിൽ പലതിനോടും ഇഷ്ടവും വിരോധവുമൊക്കെ ഉണ്ട്. അത് ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് ആരോപിക്കുന്നു, അവിടെയും അതുണ്ടെന്ന് കരുതുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒന്നും ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഹേ പാർത്ഥാലയോ അർജുന, സ പരമപുരുഷ, ആ പരമപുരുഷൻ അനന്യാ ഭക്തിയാ ലഭ്യ, അനന്യമായ ഭക്തി കൊണ്ട് ലഭ്യനാണ്. അനന്യഭക്തി എന്ന് പറയുമ്പോൾ മറ്റുള്ളതിനെ ഒന്നും വിട്ടിട്ടല്ല, യോഗത്തെ വിട്ടിട്ടോ കർമ്മത്തെ വിട്ടിട്ടോ ഒന്നുമില്ല, അതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്. അതിനോടൊപ്പം ഇതും വേണം, അനന്യഭക്തിയും വേണം. യസ്യ അന്തസ്ഥാനി ഭൂതാനി, സർവവും അതിന്റെ ഉള്ളിലാണ്. യേന ഇതം സർവം തദം, അതുകൊണ്ടിത് നിറഞ്ഞിരിക്കുകയാണ്. എന്നുവെച്ചാൽ അതിനുള്ളിലാണിതെല്ലാം, രണ്ടു ഭാവത്തിലും, ദ്വൈതത്തിന്റെ കാഴ്ചപ്പാടും അദ്വൈതത്തിന്റെ കാഴ്ചപ്പാടും രണ്ടുകൂടെ ഒരുമിച്ച് അവതരിപ്പിച്ചിരിക്കുകയാണ്. പുരുഷ സ്വപരപാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തദം. ഇവിടെ പറയുന്ന അനന്യമായ ഭക്തി എന്ന് പറയുന്നത് അത് വിശദീകരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല, ചർച്ച ചെയ്യാൻ പറ്റിയ കാര്യമല്ല. എന്തുകൊണ്ട്? അത് ചിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു ഭാവമാണ്. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. പഠിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട്, പൂജ അത് പഠിപ്പിക്കാം, ഭജന അത് പഠിപ്പിക്കാം, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാം. കാരണം ഭക്തി എന്ന് പറയുന്നത് മാത്രം ഒരാൾക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് പരമമായ തത്വജ്ഞാനം പോലെയാണ്. അതിനെക്കുറിച്ച് പരമാവധി പറയാമെന്നുള്ള ഇത്രയും മാത്രം. എന്താണ് അത്? അനന്യമായ ഭാവമാണ്. അത് ഒരുവന്റെ അന്ധകരണത്തിൽ ഉണ്ടാകേണ്ടതാണ്, പ്രകടിപ്പിക്കാൻ കഴിയാത്തതുമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയായിരിക്കും ഭക്തിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമല്ല. ഭക്തി ഒന്ന് കാണിച്ചു വരണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാൻ കൂടുതലൊന്നും ഭക്തിയെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. കാരണം ഭക്തിക്ക് ഒരൊറ്റ ഭാവമേ ഉള്ളൂ. ചിത്തത്തിന്റെ ഈശ്വരനുള്ള ഒരു രതി, അത് ഒരാൾക്കും അത് വ്യക്തമാക്കാൻ പറ്റത്തില്ല. പിന്നെ ഭക്തിക്ക് വേണ്ടി നമ്മൾ വ്യക്തമാക്കുന്നത് എങ്ങനെ? അതിന്റെ താഴ്ന്നമായ തലങ്ങൾ, അത് നമ്മൾ കഥകളിലൂടെ ഉപമകളിലൂടെ എല്ലാം നമ്മൾ വ്യക്തമാക്കുന്നു. അല്ല, ഭക്തിയുടെ ഇവിടെ പറയുന്ന അനന്യ ഭക്തി, അത് ചർച്ച ചെയ്ത് മനസ്സിലാക്കാനോ സത്സംഗത്തിലൂടെ മനസ്സിലാക്കാനോ പറ്റിയ കാര്യമാണ്. ഈശ്വരപ്രാപ്തിക്കുള്ള ഒരു ഉപായം എന്ന് മാത്രം അതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെയുള്ള ഭക്തന്മാർ, യോഗികൾ എങ്ങനെ ഈശ്വരനെ പ്രാപിക്കുന്നു, അതാണ് അടുത്ത് പറയുന്നത്. എത്ര കാലേ ത്വനാവൃത്തിം ചെയ്യുവ യോഗിനഃ പ്രയാതായാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. പ്രകൃതാനാം യോഗിനാം പ്രണവാവേശിത ബ്രഹ്മബുദ്ധീനാം കാലാന്തരമുക്തിഭാജാം ബ്രഹ്മപ്രതിപത്തേ ഉത്തരോ മാർഗോ വക്തവ്യേതി എത്ര കാലേ ഇത്യാദി വിവക്ഷിത അർത്ഥസമർപ്പണാർത്ഥമുച്യതെ. പ്രകൃതാന യോഗിന, ഇവിടെ പറയുന്നതെല്ലാം യോഗികളെ, ഉപാസകന്മാരെ കുറിച്ച് പറയുക. എന്നുവെച്ചാൽ ഭക്തിയും യോഗവും രണ്ടും ഉള്ളവർ. ഭക്തിയിൽ ഏറ്റവും മുഖ്യമായ ഒരു ഭാഗം യോഗത്തിനുമുണ്ട്. ഭഗവാന്റെ അഭിപ്രായം അനുസരിച്ച് യോഗമില്ലാത്തവന് ഭക്തിയില്ല. യോഗമില്ലാത്ത ഭക്തി എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗണമായ വൈകാരികമായ ഭാവങ്ങളാണ്. ഇത് ശരിയായ ഇവിടെ പറയുന്ന അനന്യഭക്തിയല്ല. അതിനോട് പറയുന്ന പ്രകൃതിയുടെ യോഗി, ആ യോഗിക്ക് എന്നിങ്ങനെ പ്രണവ ആവേശിത ബ്രഹ്മബുദ്ധീന, പ്രണവത്താൽ ആവേശിതമായ ബ്രഹ്മബുദ്ധിയുള്ളവൻ. അപ്പൊ ഈ ഭക്തിയെ വ്യഞ്ചിപ്പിക്കുന്നതിനുള്ള ഒരു ഉപായമായിട്ട് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നതാണ് പ്രണവത്തെ, പ്രണവ ഉപാസനയെ, പ്രണവ ഉച്ചാരണത്തെ. പല ഭാഗങ്ങളിലും ഇവിടെ ഗീതയിൽ പറയുന്നു താൻ ആ പ്രണവം തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ പ്രണവം അത്രയും ശക്തിമത്തായ ഒന്നാണ്. അത് യോഗിക്കും ഭക്തനും രണ്ടുപേർക്കും യോജിച്ച ഒന്നാണ്. അതുകൊണ്ടാണ് അതിനെ പറഞ്ഞ് തസ്യ വാചക പ്രണവ, യോഗസൂത്രകാരൻ കൂടി അതിനെ സ്വീകരിച്ചത്. ഈശ്വരന്റെ അഭിധാനമാണ് മാണ്ഡവ്യത്തിൽ പറയും. അപ്പൊ ദ്വൈതികൾക്കും അദ്വൈതികൾക്കും എല്ലാം സമ്മതമായ ഒന്നാണ് ഈ പ്രണവം. ഇവിടെ പറയുന്ന യോഗി അല്ലെങ്കിൽ ഭക്തൻ, യോഗി അല്ലെങ്കിൽ ഭക്തൻ എന്ന് പറയുമ്പോൾ ഇവിടെ അത് രണ്ട് രണ്ടായിട്ടല്ല ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പൊ യോഗി എന്ന് പറഞ്ഞാൽ ഭക്തനല്ലെന്ന് നമ്മൾ ധരിച്ചു, ഭക്തൻ എന്ന് പറഞ്ഞാൽ യോഗി അല്ലെന്ന് ധരിച്ചു, അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെയുള്ള യോഗി പ്രണവ ആവേശിത ബ്രഹ്മബുദ്ധിയാണെന്ന് പറയുന്നു. പ്രണവത്തെ ഉച്ചരിച്ച് എന്നെ സ്മരിച്ചുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. പ്രണവത്തെ ഉച്ചരിക്കുമ്പോൾ അത് ഈശ്വര ചൈതന്യത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നു എന്നാണ് വേറൊരു ഭാഗത്ത് ഭാഷ്യകാരൻ പറയുന്നത്. അങ്ങനെ ഒരു ശക്തി വിശേഷം പ്രണവ ശബ്ദത്തിനുണ്ട്, ആ മന്ത്രത്തിനുണ്ട്. മന്ത്രങ്ങളെല്ലാം നിഗൂഢമായ ശക്തി വിശേഷങ്ങളുള്ളതാണ്. എല്ലാ മന്ത്രങ്ങൾക്കും ഉണ്ടാവും ശക്തി വിശേഷം. ശുദ്ധമായ ഈശ്വര ചൈതന്യത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നതിന് ഈ പ്രണവത്തിന് വിശേഷമായൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈശ്വരന്റെ വാചകം എന്ന് തന്നെ പറയുന്നത്. ഈശ്വരനെ വചിക്കാൻ കഴിയുന്നുള്ള, ഈശ്വരനെ വ്യഞ്ജിപ്പിക്കാൻ കഴിയുന്നുള്ളത്, അതങ്ങനെ പ്രകടമാകുന്ന എവിടെ? ഉപാസകന്റെ ഉള്ളിൽ തന്നെ. ഉപാസന ചെയ്യുന്നവന്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യം പ്രകടമാകുന്നു. അവ്യക്തമായിരിക്കുന്ന ഈശ്വര ചൈതന്യം എങ്ങനെ പ്രകടമാകും? അവ്യക്തം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ എന്നാണ്, അത് പുറമേ പ്രകടമാകത്തില്ല എന്നാണ്. അതുകൊണ്ടാണ് അവ്യക്തം എന്ന് പറയുന്നത്. പറഞ്ഞിട്ട് അത് അജ്ഞേയം എന്നുള്ള അർത്ഥത്തിലല്ല, ഭക്തന്റെ അല്ലെങ്കിൽ യോഗിയുടെ ഉള്ളിൽ അത് പ്രകടമാകുന്നു. അതിന് ഭക്തൻ അനുസന്ധാനം ചെയ്യുന്ന മന്ത്രം അതാണ് ഓം. അങ്ങനെ പ്രകടമാക്കുന്നതിനുള്ള ശക്തി ആ പ്രണവത്തിനുണ്ട്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞത് പ്രണവ ആവേശിത ബ്രഹ്മബുദ്ധിന യോഗിന. പ്രണവത്താൽ ആവേശിതമായ ബ്രഹ്മബുദ്ധിയോടുകൂടിയവൻ, ബ്രഹ്മബുദ്ധിയിൽ ആവേശിതമായവൻ. അത് ഉപാസകന്റെ ഒരു വഴിയാണ്, ഒരു മാർഗമാണ്. കാരണം ഉപാസന ചെയ്യുന്നവന് ഉപാസനയുള്ളവന് മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും ഒരു വെളിച്ചവന് ആവശ്യമാണ്. ഒരാൾ ഉപാസന ചെയ്യുന്നു, സാധന ചെയ്യുന്നു, അയാൾക്ക് അതിൽ നിന്ന് യാതൊരു ഫലവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അയാളെ നിരാശപ്പെടും, ഒരിക്കലും തുടരാൻ കഴിയത്തില്ല. പലപ്പോഴും ആൾക്കാർ അതിൽ നിന്ന് പിന്മാറിപ്പോകുന്ന എന്തുകൊണ്ട്? ഫലം കാണാത്തതുകൊണ്ടാണ്. ധ്യാനിക്കുന്നു, ഉറക്കം വരുന്നു. ധ്യാനം അയാളെ ഉറക്കത്തിലെത്തിച്ചാൽ അയാൾ ആ ധ്യാനം വിട്ടിട്ട് മറ്റു വഴികളിലേക്ക് തിരിയും. തീരുമാനിക്കും എന്താണ് ഇത് എനിക്ക് പറ്റിയതല്ല, എനിക്ക് പറ്റിയ വേറെ പണിയാണെന്ന് തീരുമാനിക്കും. എന്തുകൊണ്ട്? സാധന ഫലത്തെ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ യോഗി അങ്ങനെയല്ല. പ്രണവോപാസകൻ അയാളുടെ സാധന അയാൾക്ക് ഫലം കൊടുക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മാവേശിത ബുദ്ധി. തന്റെ പ്രവൃത്തി ഒരിക്കലും നിഷ്ഫലമല്ല എന്ന് യോഗിക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് പിന്നെ യോഗിയെ നയിക്കുന്ന എന്താണ്? ഇവിടെ പറയും യോഗിയെ സംബന്ധിച്ചിടത്തോളം ഗുരു അല്ലെങ്കിൽ ശാസ്ത്രം വെളിപ്പെടുത്തുന്ന അഭാവം അനുഷ്ഠേയമായിരിക്കുന്ന, സ്വീകാര്യമായിരിക്കുന്ന ആ ഭാവം അല്പമാണ്, വളരെ തുച്ഛമാണ്. ശേഷം മുഴുവൻ എന്താണ്? അത് വെളിപ്പെടാത്തതാണ്. അതായത് മറ്റൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റാത്തതാണ്. ആവശ്യമേ യോഗിക്ക് സ്വയം വെളിപ്പെടുന്നതാണ്. മറ്റുള്ളവർ വെളിപ്പെടുത്തുന്നതിലൂടെ വെളിപ്പെടാത്തതും അതേസമയം യോഗിക്ക് സ്വയം വെളിപ്പെടുന്നതുമായ ഭാവം. അതാണ് യോഗി സഞ്ചരിക്കുന്ന ഭാവങ്ങൾ. യോഗിയുടെ പ്രയാണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, യോഗിയുടെ ആ പ്രയാണ മാർഗം എന്ന് പറയുന്നത് അതാണ്. അത് യോഗിക്ക് ആന്തരികമായി വെളിപ്പെടുന്നതും മറ്റാർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കാത്തതുമായ ഭാവമാണ്. അങ്ങനെ ഒരു ഭാവത്തിലൂടെയാണ് പോകുന്നത്. അതാണ് യോഗിയുടെ ബുദ്ധിയെ കുറിച്ച് പറയുന്നത്. എന്താണത്? പ്രണവാവേശിത ബുദ്ധി, പ്രണവാവേശിതമായ ബുദ്ധി. അവർ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇനി പറയാൻ പോകുന്ന മാർഗം ദേവയാനം മാർഗം എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട്. ബുദ്ധി കൊണ്ട് ഇതിനൊരു സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഈ പറയുന്നത്? എന്തിനാ? വിവേകാനന്ദ സ്വാമി പോലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എനിക്ക് മനസ്സിലാക്കാത്ത ഒരു ഭാഗം ഉണ്ടെങ്കിൽ ഇതാണ്. ഏത്? ഈ അഗ്നിജ്യോതി രഹസ്യക്കള. ഇന്ന് സ്വാമി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു സന്ദർഭത്തിൽ. തനിക്ക് മനസ്സിലാകാത്ത ഭാഗമാണ് അത്. പരമാർത്ഥമാണ്. എന്തുകൊണ്ട്? ഒരിക്കലും ഇത് മനസ്സിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യം. മറിച്ച് യോഗിക്ക് വെളിപ്പെടുന്നതുമാണ്. പക്ഷെ അത് വെളിപ്പെടുത്താൻ കഴിയാത്തതുമാണ്. പിന്നെ ഇതെങ്ങനെ വെളിപ്പെട്ടിരിക്കുന്നു? ഇങ്ങനെ മാർഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. ഈശ്വരൻ വെളിപ്പെടുത്തിയത്, ഈശ്വരൻ വെളിപ്പെടുത്തിയതുകൊണ്ട് അത് വെളിപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനത് വെളിപ്പെടുത്താനൊക്കത്തില്ല. അതുകൊണ്ടാണ് വേദത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഈശ്വരപ്രോക്തം. ആധ്യാത്മികമായ അറിവിനെ കുറിച്ചെല്ലാം പറയുന്നത് എന്താണ്? അത് ഈശ്വരപ്രോക്തമാണ് എന്ന് പറയുന്നത്. ഒരു ജീവൻ അതിനെ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വായിക്കുമ്പോൾ ധരിക്കുന്ന കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ധരിക്കുന്ന കാര്യങ്ങൾ. അതോ ബുദ്ധിക്കും യുക്തിക്കും ഒന്നും ഒരിക്കലും സമാധാനിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത്, എനിക്കിത് ദൂരെ മനസ്സിലാകാത്ത കാര്യമാണ്. എന്താണ്? ആർക്കും മനസ്സിലായിട്ടുള്ള കാര്യമല്ല. ഈശ്വരൻ എന്തിനെ വെളിപ്പെടുത്തി ഈ മാർഗത്തെയും മറ്റും? അത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്, യോഗിക്ക് ഭാവന ചെയ്യാൻ വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഭാവന ചെയ്ത് ആ മാർഗത്തിലേക്ക് കടന്നാലോ പിന്നെ യോഗിക്ക് അത് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അക്കാര്യം ബ്രഹ്മസൂത്രത്തിലും പറയുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ 4-ാം അധ്യായത്തിൽ 3-ാം പാദം വായിച്ചു നോക്കണം. അവിടെ ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഭാഷകാരൻ. അവിടെ തന്നെ യോഗിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ യോഗിക്ക് ഇങ്ങനെ ഒരു തലത്തിലേക്ക് കടക്കുന്ന യോഗി ഭൗതികമായി ലൗകികമായ അർത്ഥത്തിൽ എന്താണ്? ഒരു മുക്തചേതസ് ആകുന്നു. യോഗിക്ക് പ്രപഞ്ചബോധം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചം ഇല്ല. അപ്പോൾ ഇല്ലാത്ത പ്രപഞ്ചത്തിൽ പിന്നെ ഇതൊന്നും വെളിപ്പെടുത്താൻ ഒക്കത്തില്ല. അവിടെ മനസ്സിലാക്കലും ബുദ്ധിയൊന്നുമില്ല. അവിടെ യോഗിയെ സംബന്ധിച്ചിടത്തോളം കേവലം പ്രയാണം മാത്രം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അമാനവ പുരുഷന്മാർ, ആദിവാഹിക രൂപങ്ങൾ എന്നെല്ലാം പറയും ബ്രഹ്മസൂത്രം. ഇവിടെ പറയുന്ന ദേവതകൾ, അവരെല്ലാം യോഗിയെ സഹായിക്കാൻ വരുന്നു എന്നും മറ്റും പറയുന്നു. അതുകൊണ്ടാണിത് ഏത് കാലത്തും മനുഷ്യന് അവന്റെ ബുദ്ധിക്ക് പിടികിട്ടാതിരിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ. അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ, പക്ഷെ പ്രണവാവേശിത ബ്രഹ്മബുദ്ധീനാം കാലാന്തര മുക്തിഭാജ. യോഗി കാലാന്തരമുക്തിയെ ഭജിക്കുന്നവനാണ്. കാലാന്തരമുക്തി എന്ന് പറഞ്ഞാൽ അയാൾ അഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുന്നു. അയാൾ പിന്നീട് എത്തിച്ചേരുന്നു. ഇവിടെ പറയുന്നതായ തദ്ധാമ പരമം മമ എന്ന് പറഞ്ഞാൽ പരമധാമത്തിലേക്ക് അയാൾ എത്തിച്ചേരുന്നു. ബ്രഹ്മ പ്രതിപത്തയെ ഉത്തരവും മാർഗവും വക്തവ്യ. അങ്ങനെയുള്ള യോഗിക്ക് ആ ബ്രഹ്മപ്രാപ്തിക്ക്, പരമധാമത്തെ പ്രാപിക്കുന്നതിനുള്ള ഉത്തരമാർഗം വക്തവ്യേതി എത്രകാലേ ഇത്യാദി വിവക്ഷിതാർത്ഥ സമർപ്പണാർത്ഥം വച്ചതി എത്രകാലേ എന്ന് തുടങ്ങി വിവക്ഷിതമായ അർത്ഥത്തെ സമർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ പറയുന്നു. ആവർത്തിർമാർഗ ഉപന്യാസ ഇതരമാർഗ സ്തുത്യർത്ഥ. ഇവിടെ തിരിച്ചു വരുന്ന മാർഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്, ദക്ഷിണായനത്തെക്കുറിച്ച്. അതെന്തിനു പറഞ്ഞു? പറയുന്ന ഈ ഉത്തരായന മാർഗത്തിന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് ശ്രേഷ്ഠമാണ്. അതിലൂടെ പോയി എത്തിക്കഴിഞ്ഞാൽ, ആ പരമമായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവന് തിരിച്ചു വരുന്നില്ല. അതിനുള്ള വൈദികമായ മാർഗം ശ്രുതി ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. ദഹരവിദ്യ, പഞ്ചാഗ്നിവിദ്യ, ഇത്തരം ഉപാസന മാർഗങ്ങൾ പറയുന്നുണ്ട്. അത്തരം ഉപാസന മാർഗങ്ങളുടെ പ്രകരണത്തിലാണ് ഉപനിഷത്തുകൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ഗീതയിൽ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അത്? യോഗഭക്തികളോട് സമന്വയിപ്പിച്ചിട്ടാണ്. ഇവിടെ പറയുന്ന വൈദികമായ ഉപാസനകൾ മാത്രമല്ല, മറ്റ് യോഗ ഭക്തി മാർഗത്തിലൂടെയും അല്ലെങ്കിൽ അത്തരം മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവരും ഈ വഴിക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നതെന്ന് കാണിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ വഴിക്ക് സഞ്ചരിച്ച് ഈ പറയുന്ന പരമധാമത്തിലെത്തുന്നതിന് വൈദികമായ ഉപാസനകൾ തന്നെ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. ഭക്തി യോഗങ്ങളിലൂടെയും അതാകാം എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടുത്തെ ഗീതയിലെ സവിശേഷത. അങ്ങനെ ഗീതയിൽ ഭഗവാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്യമായ ഭക്തി കൊണ്ട് അത് സാധിക്കും. ചിലർ ചോദിക്കും, ഭക്തി കൊണ്ട് മാത്രം സാധിക്കുമോ? അത്രയും ജോലി ലാഭിക്കാൻ വേണ്ടി യോഗത്തിന്റെ പണിയൊന്നും ചെയ്യണ്ട. കാരണം എല്ലാവരും എളുപ്പമുള്ളതായി സ്വീകരിച്ചിരിക്കുന്നത് ഭക്തിയാണ്. ഭക്തി എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒന്നാണ്. ഭക്തി ഒന്നും ചെയ്യേണ്ട. യോഗം എന്ന് പറയുമ്പോൾ ഇവിടെ അഭ്യാസങ്ങളൊക്കെ ഉള്ളത് ചെയ്യണം. അതുകൊണ്ട് ചേട്ടൻ ചോദിക്കും, കേവലം ഭക്തി കൊണ്ട് മാത്രം പറ്റുമോ ഈ പറയുന്ന വഴിയിലൂടെ പോകും? സാധിക്കില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഈ ചോദിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത്? കേവല ഭക്തി എന്ന് പറയുമ്പോൾ തന്റെ അലസതയ്ക്ക് പറ്റിയ ഒരു വഴി, അതായിട്ടാണ് ഭക്തിയെ സ്വീകരിച്ചിരിക്കുന്നത്. പ്രയത്നിക്കാതിരിക്കാം, താൻ ഭക്തനാണെന്ന് ഭാവിക്കാം, തന്റെ ഈ ഭാവനയിലൂടെ തനിക്ക് മോക്ഷം കിട്ടുമെന്നാണ്. ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. മോക്ഷം കിട്ടില്ലെന്ന് മാത്രമല്ല, ഇഹവും കിട്ടത്തില്ല, ഈ ലോകവും കിട്ടത്തില്ല. പരലോകത്തിന്റെ കാര്യം പോട്ടെ. അപ്പൊ ഇവിടെ അനന്യമായ ഭക്തി എന്ന് പറയുമ്പോൾ അത് യോഗത്തെ വിട്ടിട്ടുള്ള ഭക്തിയല്ല, അതിൽ യോഗം അന്തർഭവിച്ചിരിക്കുന്നു. ഇവിടെ യോഗവും ഭക്തി എന്ന് പറയുന്നത് രണ്ടല്ല. യോഗത്തെ വിട്ടിട്ടൊരു ഭക്തിയോ അല്ലെങ്കിൽ ഭക്തിയെ വിട്ടിട്ടൊരു യോഗമോ അങ്ങനെയില്ല. അലസന്മാരുടെ ഭക്തിയല്ല അത്. അപ്പോ അനന്യഭക്തി കൊണ്ട് സാധിക്കും ആ അർത്ഥത്തിൽ. അപ്പൊ ഭക്തന്റെ മനസ്സും യോഗിയുടെ മനസ്സ് തന്നെ. യോഗി എന്ത് ചെയ്യുന്നു? മനസ്സിനെ ധാരണയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും അഭ്യാസത്തിലൂടെ മനസ്സിന് നിരോധം സംഭവിക്കുമ്പോൾ ഭക്തന്റെ മനസ്സിനും നിരോധം തന്നെയാണ് സംഭവിക്കുന്നത്. ഭക്തി എന്ന ഭാവത്തിലൂടെ അവിടെ മനസ്സിന് നിരോധം സംഭവിക്കുന്നു. അപ്പൊ യോഗിയും ഭക്തനും അവിടെ രണ്ടും രണ്ടാകുന്നു. അങ്ങനെയുള്ളവർ സഞ്ചരിക്കുന്നു. അത് ഭക്തനായി ഭക്തനെന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ യോഗി എന്ന് വിളിക്കുകയോ, അവിടെ ലേബലിനല്ല പ്രാധാന്യം. ഏത് ലേബലും ഒട്ടിക്കും. നമ്മളെപ്പോഴും ലേബൽ ആഗ്രഹിക്കുന്നവരാണ്. ചിലർക്ക് യോഗി എന്നുള്ള ലേബൽ വേണം, ചിലർക്ക് ഭക്തൻ എന്നുള്ള ലേബൽ വേണം, ചിലർക്ക് ജ്ഞാനി എന്നുള്ള ലേബൽ വേണം. ലേബലിനുണ്ടാണ് നമുക്ക് പ്രിയം. ഇവിടെ അതിനൊന്നും പ്രസക്തി, അതെല്ലാം ബാഹ്യമാണ്. ആന്തരികമായി തന്നെ ഒന്ന് തന്നെ. ഉത്തരവും മാർഗവും വക്തവ്യ, അവരുടെ മാർഗം ഇതാണ് ഉത്തര മാർഗം. ചിലർ പറയും സത്സംഗം അത് ഭക്തന്മാർക്കുള്ളതല്ല, ജ്ഞാനികൾക്കുള്ളതാണ്. ചിലർ പറയും ഞാൻ യോഗിയാണ്, എനിക്കതിന്റെ ആവശ്യമില്ല. ഇവരെല്ലാം എന്താണ്, പ്രത്യേകം പ്രത്യേകം ലേബലൊട്ടിച്ച് നടക്കുന്നവരാണ്. പ്രത്യേകിച്ചും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, തന്നെ ഇന്നതാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ടൊരു ലേബൽ ധരിച്ച് നടക്കുന്നവരാണ്. LKG പഠിക്കുന്ന കുട്ടികളുടെ കഴുത്തിലൊരു ഒരു പേപ്പർ കഷ്ണം കെട്ടിയിടുമല്ലോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പേരല്ല എഴുതി. അതുപോലെ LKG വിദ്യാർത്ഥികളാണ് യോഗി, കാരണം വഴിതെറ്റിപ്പോയാൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പേപ്പർ കഷ്ണം പ്രിന്റ് ചെയ്ത് പേരെല്ലാം പ്രിന്റ് ചെയ്ത് കഴുത്തി കെട്ടി കൊടുക്കും പിള്ളേരെ. അതുകൊണ്ടാണ് അതുപോലെയുള്ള ഈ LKG വിദ്യാർത്ഥികളാണ് യോഗി, ജ്ഞാനി, ഭക്തി എന്നൊക്കെ പറയുന്നവർ എന്ന് പറഞ്ഞ് ഓരോ വഴിക്ക് സഞ്ചരിക്കുന്നവർ. വെറും LKG-യിലാണ്. ഈ പറയുന്ന കുട്ടികളാണെങ്കിൽ അവർ അവിടെ നിന്ന് UKG മേളിലോട്ട് പോയി, അവരൊരിക്കലും പോകത്തില്ല, ആ ക്ലാസ്സിൽ തന്നെ പഠിച്ചുകൊണ്ടേയിരിക്കും, ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. ഈ ലേവലും തൂക്കി നടക്കും, മരണം വരെ കഴുത്തി കെട്ടിക്കൊണ്ട് നടക്കും. ഇവിടെ പറയുന്ന അതല്ല, ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഗീതയുടെ പ്രധാനമായ ഗീതയുടെ മർമ്മം അതാണ്. ഇവിടെ ആത്യന്തികമായി അത്തരം ലേബലുകളെ എല്ലാം മാറ്റുകയാണ്. അത്തരം ലേബലുകൾ വലിയ ഭൂഷണമെന്നാണ് ധരിക്കുന്നത്. കുട്ടികൾ അങ്ങനെയാണ് ധരിക്കുന്നത്. ഈ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ സാധനം അവരെ സംബന്ധിച്ചൊരു അലങ്കാരമാണ്. കാണുന്നവർക്കറിയാം മാറി നിൽക്കുന്നൊരു അലങ്കാരമൊന്നുമല്ല, അവരുടെ ബാലിശമായ പ്രകൃതിക്ക് അത്തരമൊന്നും ആവശ്യമാണ്. അത് കാണുന്നവനെ മനസ്സിലാവും, മുതിർന്നവർക്കെ മനസ്സിലാവും. അതുകൊണ്ട് ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ആദ്യത്തെ പടവുകളിൽ ചിലപ്പോൾ ആചാര്യന്മാർ ഇങ്ങനെ ചില ലേബലുകൾ പതിച്ചു കൊടുക്കാറുണ്ട് ഈ LKG-ക്കാർ. അത് മരണം വരെ കഴുത്തി കെട്ടിക്കൊണ്ട് കിടക്കുക എന്ന് വാശി പിടിക്കുന്നു. അത് എന്താണ് ബാലിശം എന്നേ പറയാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഗീതയിൽ അങ്ങനെ ഒന്നിനല്ല കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? നമ്മൾ സാധാരണ ധരിക്കാറുണ്ടല്ലോ യോഗമാർഗം, ജ്ഞാനമാർഗം, ഭക്തിമാർഗം, മറ്റേ മാർഗം, ഇതെല്ലാം വെറും ബാലിശമാണ്, ഇതെല്ലാം വെറും തുടക്കം മാത്രം. എന്നും ഇങ്ങനെ മാർഗത്തിൽ ഓരോ മാർഗവും കൊണ്ട് നടക്കേണ്ടവരല്ല സാധകന്മാർ. ഇതെല്ലാം ഒരുവനിൽ ഒരുമിക്കണം, അവരെ അവൻ ശരിയായ മാർഗത്തിലെത്തത്തുള്ളൂ. ഈ പല മാർഗങ്ങളിൽ ചെന്ന് ചേരുന്ന ഒരു ജംഗ്ഷനുണ്ട്, അവിടെ ചെല്ലണം. അവിടെ നോക്കുമ്പോൾ കാണാം പല മാർഗങ്ങളും അവിടേക്കാണ് വരുന്നത്, പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ എല്ലാ മാർഗങ്ങളെയും കൂട്ടിക്കൊണ്ട് അതാണ് ശരിയായിട്ടുള്ള വഴി. ഉത്തരവും മാർഗവും വക്തവ്യ. അങ്ങനെ പോകുന്നവന്റെ അതിൽ തന്നെ ആ യാത്ര തുടരുന്നവന്റെ ഉത്തരായണ മാർഗത്തെക്കുറിച്ച് പറയുന്നു. യത്രകാലി ഇത്യാദി വിവക്ഷിതാർത്ഥ സമർപ്പണാർത്ഥം ഉച്ചതേ. കാരണം ഇതെല്ലാം ചർച്ച ചെയ്തിട്ട് ചേട്ടി ചോദിക്കും, സ്വാമി ഇതൊക്കെ ശരിയാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഈ ചോദിക്കുന്നയാൾ ധരിക്കുന്ന എന്താണ്, സ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാകും അല്ലെങ്കിൽ ശരിയല്ല. എന്ന് ധരിക്കുന്നവരുണ്ട്. അതൊക്കെ വളരെ ബാലിശ്യമായ ചിന്താഗതികളാണ്. ആവർത്തി മാർഗ ഉപന്യാസ ഇതര മാർഗ സ്തുത്യർത്ഥ. ഈ മാർഗത്തെ ഇവിടെ നിർദ്ദേശിക്കുന്നത് മറ്റ് മാർഗങ്ങളെ സ്തുതിക്കുന്നതിന് വേണ്ടി, ദക്ഷിണായന മാർഗത്തെ നിർദ്ദേശിക്കുന്നത് ഉത്തരായണ മാർഗത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നു. എത്ര കാലേ പ്രയാത ഇതി വ്യവഹൃതേന സംബന്ധ. എത്ര കാലേ പ്രയാത, ഇവിടെ ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നത് എത്ര കാലത്തു അനാവൃത്തിയും ആവൃത്തിയും ചെയ്യുക യോഗ്യന, എത്ര കാലത്തു അനാവൃത്തിയും ആവൃത്തിയും ചെയ്യുക യോഗ്യന. അവിടെ കാലം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് പറയുന്നത് അഗ്നി ജ്യോതിരഹ ശുക്ല എന്ന് പറഞ്ഞു. അഗ്നികാലമല്ല, ജ്യോതികാലമല്ല, അഹസ് പറയാം, ശുക്ലപക്ഷം കാലമെന്ന് പറയാം, ഷൺമാസം, ഉത്തരായണം അതൊക്കെ കാലമെന്ന് പറയും, പക്ഷെ കാലമല്ലാത്തതും പറയും. അപ്പോൾ ഈ ഭാഗം വ്യാഖ്യാതാക്കളെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെയുള്ളവരെയല്ല, വലിയ വലിയ പണ്ഡിതന്മാരായ വ്യാഖ്യാതാക്കൾ ഇവിടെ വെള്ളം കുടിച്ചിട്ടുണ്ട് ഒരുപാട്. കാരണം കാലമെന്ന് പറഞ്ഞ് തുടങ്ങിയും കാലമില്ലാത്തതിനെ പറയുകയും ചെയ്യുന്നു. അതിനു പിന്നെ അവർ ഒരുപാട് സമാധാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭാഷ്യകാരനുള്ള പറയുന്നു എത്ര കാലം പ്രയാത ഇതി വ്യവഹിതേന സംബന്ധ. ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മസൂത്രത്തിൽ നിരവധി സൂത്രങ്ങൾ ആണ് വ്യാസഭഗവാൻ രചിച്ചത്. കാരണം ഇതിനകത്ത് ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ ഗതിയെക്കുറിച്ച് ശ്രുതികളിൽ പലതരത്തിൽ പറയുന്നു, പല ഭാഗങ്ങളിൽ. ചിലത് ചിലത് വിട്ടിരിക്കുന്നു, ചിലത് കൂട്ടിച്ചേർത്തിരിക്കുന്നു. എന്താണ് ഇതെല്ലാം ഈ പറയുന്നത്? അഗ്നി ജ്യോതി അഹ എന്ന് പറയുന്ന ഓരോ ലോകങ്ങളാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഓരോരോ ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ, ബാദരായണന്റെ അഭിപ്രായം, ഔഡലോമിയുടെ അഭിപ്രായം, പല ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് വരുന്നു. ഈ പോകുന്ന സ്ഥാനങ്ങൾ അഗ്നി ജ്യോതിരെന്ന് പറയുന്നത് ഈ പോകുന്ന യോഗിയുടെ ഭോഗഭൂമികളാണോ അതോ സ്ഥാനങ്ങളാണോ, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതോ ദേവതകളാണോ? ഇങ്ങനെ പലതരത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങളെല്ലാം ബ്രഹ്മസൂത്രത്തിൽ വ്യാസഭഗവാൻ സമന്വയിക്കുന്നുണ്ട്, അങ്ങനെ ഭാഷ്യകാരൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏകദേശം സമാനമായിട്ടാണ് ഇവിടെയും ഗീതാഭാഷ്യത്തിന് തന്നെ വിശദീകരിക്കുന്നത്. എത്ര കാലേ പ്രയാത ഇതി വ്യവഹിതേന സംബന്ധ, എത്ര യസ്മിൻ കാലേ ഏതൊരു കാലത്തിലാണോ അനാവൃത്തിം അപുനർജന്മ ആവൃത്തിം തത് വിപരീതാം ചെയ്യും. ഇത് രണ്ട് കാര്യങ്ങൾ, അനാവൃത്തിയിൽ തിരിച്ചു വരുന്നില്ല, ആവൃത്തിയിൽ തിരിച്ചു വരുന്നു. യോഗ്യനഹ ഇതി യോഗ്യനഹ കർമ്മിനശ്ച ഉച്യന്തേ. യോഗി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കേവലം യോഗി എന്ന് ധരിച്ചു കളയുക. അല്ലെങ്കിൽ നമ്മൾ യോഗി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കൈയും കാലും ഒക്കെ വല്ലാതെ പിരിച്ച് വേദനിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മൾ യോഗി എന്ന് ധരിക്കുന്നത്. അങ്ങനെയുള്ള യോഗിയല്ല ഇവിടെ പറയുന്നത്. സാധാരണ നമ്മൾ യോഗി എന്ന് വിളിക്കുന്നത് നിലത്തിരുന്ന് സർക്കസ് കളിക്കുന്നവരെയാണ്. അത്ര യോഗമല്ല ഇവിടെ പറയുന്നത്. നിലത്തിരുന്ന് കളിക്കുന്നെന്ന് വെച്ചാൽ മേളിൽ കയറിയിരുന്ന് സർക്കസ് കളിക്കുന്ന യോഗം വേറെ, നിലത്തിരുന്ന് കളിക്കുന്ന അതാണ് നമ്മൾ സാധാരണ യോഗമെന്ന് ധരിച്ചിരിക്കുന്നത്. കൈയും കാലും ഒക്കെ പിരിച്ച് വല്ലാതെ ശരീരത്തെ പൊട്ടി ബുദ്ധിമുട്ടിച്ച് വേദനിച്ച് അങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്നു. അതല്ല കർമ്മിനശ്ച, കർമ്മീ യോഗി തന്നെയാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ കർമ്മയോഗം, ആ കർമ്മിയും യോഗി തന്നെയാണ്. ഇവിടെ ഭക്തന് യോഗി തന്നെയാണ്. അനന്യചേത സതതം എന്ന് പറഞ്ഞ ഭക്തൻ, ഭക്തിയ ലഭ്യസ്ഥ അനന്യ എന്ന് പറഞ്ഞ ഭക്തൻ, അവനിവിടെ യോഗിയാണ്. അവരെല്ലാവരും കൂടെ ചേരുന്നതാണ് ഇവിടുത്തെ യോഗി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇനി ഇതൊന്നും ഇല്ലാത്തവനെ കുറിച്ച് പ്രത്യേകം പറയും. കർമ്മിനസ്തു ഗുണത, യോഗിന കർമ്മയോഗേന യോഗിന ഇതി വിശേഷണ. കാരണം ഭഗവാൻ തന്നെ നേരത്തെ പറഞ്ഞു കർമ്മയോഗേണ യോഗിനാം. ഭഗവാൻ ഇവിടെ ഭക്തനെയും യോഗി എന്ന് വിളിക്കും, കർമ്മിയും യോഗി എന്ന് വിളിക്കും. കർമ്മയോഗി എന്ന് വിളിച്ച ഒരു സന്ദർഭത്തെ എടുത്ത് കാണിക്കുകയാണ് മൂന്നാം അധ്യായത്തിൽ മൂന്നാം ശ്ലോകത്ത്. കർമ്മയോഗേന യോഗിനാം ഇത് വിശേഷണ. യോഗിയെ തന്നെ കർമ്മിയെ തന്നെ യോഗി എന്ന് വിശേഷിപ്പിച്ചു. അതുകൊണ്ടെന്താണ്? കർമ്മികളും യോഗിന, കർമ്മികളും യോഗികൾ തന്നെയാണ് ഇവിടെ. നിഷ്കാമ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവനും അവനും മനസ്സിനെ ഈശ്വരൻ സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നു. അവനും ചിത്തവൃത്തി നിരോധത്തിൽ രൂപത്തിലുള്ള യോഗാവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യോഗത്തിന് അങ്ങനെ ഒരർത്ഥം കൽപ്പിച്ചാൽ അത് കർമ്മിക്കും ചേരുന്നതാണ്, നിഷ്കാമ കർമ്മിക്കും. അതുകൊണ്ട് ഭാഷകാരൻ പ്രത്യേകം എടുത്ത് പറയുന്നു, ഇവിടെ പറയുന്ന ഈ മാർഗം യോഗി എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചിടരുത്. അത് ഇതെല്ലാവർക്കും യോഗിക്കുന്നതാണ്. എത്ര കാലേ പ്രയാത മൃത യോഗിനഹോ അനാവൃത്തിം യാന്തി. അങ്ങനെയുള്ള യോഗികൾ ഏതൊരു കാലത്തിൽ മരിച്ചാലാണോ അനാവൃത്തിയെ, അതായത് തിരിച്ചു വരാതിരിക്കുന്നത്, തത്ര കാലേജ എത്ര കാലേജ പ്രയാത ആവൃത്തിം യാന്തി. ഏതൊരു കാലത്തിൽ പോയവരാണോ തിരിച്ചു വരുന്നത്. തങ്കാലം ഭക്ഷ്യാമി ഭരതർഷഭ. അപ്പോൾ ഇവിടെ ഈ കാലം എന്ന് പറയുന്നതിന് ഇക്കാര്യം ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പറയും. അവിടെ ഇന്ന കാലത്തിൽ മരിക്കണം എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ, ഉത്തരായണ കാലത്തിൽ തന്നെ മരിക്കണം, പകല് തന്നെ മരിക്കണം, എന്നാലേ ഉത്തരായണ മാർഗത്തിലൂടെ പോകാവൂ എന്ന് നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ പറ്റിയിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് ശിഷ്യന്മാരെല്ലാവരും കൂടി ചില സ്വാമിമാരെ അവസാനം കൊണ്ടുവന്ന് വെന്റിലേറ്ററിൽ ഇട്ടിട്ടുണ്ട് ഉത്തരായണം വരാൻ വേണ്ടിയിട്ട്. അവിടെ കിടന്ന് വലിച്ചു വലിച്ച് ഉത്തരായണ കാലത്ത് മരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ ധരിച്ചിട്ടാണ്, ആ കാലത്ത് മരിച്ചാലേ പോകാൻ പറ്റുമെന്ന് ധരിച്ചിട്ട്. ഭീഷ്മരെ പോലെ അങ്ങനെ മസിൽ പിടിച്ച് നീക്കാൻ ഇന്നത്തെ സ്വാമിമാർക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവരെ കൊണ്ടുവന്ന് വെന്റിലേറ്ററിൽ ഇട്ടു. ഭീഷ്മർക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ കിടന്നു. അപ്പൊ ഭീഷ്മർ എന്തുകൊണ്ട് അങ്ങനെ കിടന്നു? ഏത് കാലത്തിലും മരിച്ചാൽ മതി. അതിന് ഭാഷ്യകാരൻ പറയുന്ന സമാധാനം, ആ പിതാവിന്റെ വരദാനത്തെ തന്റെ പ്രതിജ്ഞയെ നിലനിർത്താൻ വേണ്ടി മാത്രം. ഭീഷ്മർ ദക്ഷിണായന കാലത്ത് മരിച്ചാലും പോകുന്നത് ഇവിടെ പറയുന്ന ദേവയാന മാർഗത്തിലൂടെ തന്നെയായിരിക്കും എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ആ മരിക്കുന്നതിന് അല്ലെങ്കിൽ പ്രയാണത്തിന് പ്രത്യേകിച്ച് കാലനിയമില്ല. അങ്ങനെ ഒരു സാധന ചെയ്യുന്ന യോഗി രാത്രി മരിച്ചു പോയാലോ? എന്നാലും പോകുന്നത് ഈ പറയുന്ന ദേവയാന മാർഗത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും സ്വാമിമാർ മരിക്കുമ്പോൾ ഉത്തരായണ കാലമാണോ അല്ലെങ്കിൽ ദക്ഷിണായന കാലമാണോ ഒരു ഉപാസകൻ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമില്ല. ഏത് കാലത്തായാലും ശരി. പിന്നെ ഈ ഉത്തരായണം ദക്ഷിണായണം പോലെയുള്ള കാലങ്ങൾ പറഞ്ഞിരിക്കുന്നത് മരണത്തിന് ചില നല്ല സമയങ്ങൾ പറയുന്നുണ്ട്. പൗർണമി, ചില തിഥികൾ ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നു. അതെല്ലാം പറയുന്നതോ അത് ഉപാസകന്മാർക്ക് വേണ്ടിയിട്ടല്ല, സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ട്. ഉപാസനയോ യോഗങ്ങളോ ഒന്നും അനുഷ്ഠിക്കാതെ സാധാരണ സൽക്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന മനുഷ്യരെ അങ്ങനെയുള്ള ശുഭമുഹൂർത്തങ്ങളിൽ മരിക്കുകയാണെങ്കിൽ ആ ജീവനത് നല്ലതാണ്. ആ ജീവനെ സംബന്ധിച്ച് അത് നല്ലതാണ്. അവരുടെ സൽക്കർമ്മ ഫലം നല്ല സമയത്ത് അവർക്ക് മരിക്കാൻ കഴിയും എന്ന് പറയുന്നു. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വാച്ച് നോക്കി മരിക്കേണ്ട ആവശ്യം ഇല്ല. അയാൾ ഏത് സമയത്ത് അയാളുടെ ശരീരത്തെ ഉപേക്ഷിച്ചാലും മതി, അയാൾ പോകുന്നത് ഈ മാർഗത്തിലൂടെ തന്നെയായിരിക്കും. അതിന് മരണത്തിന് കാലനിയമമില്ല. അതാണ് ബ്രഹ്മസൂത്രത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയും. ഇവിടെ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല, എന്നാലും സാന്ദർഭികമായി പറഞ്ഞു എന്നേ. ഭീഷ്മരുടെ തപശ്ചര്യമുണ്ട്, ഭീഷ്മരുടെ ദൃഢമായ ബ്രഹ്മചര്യ വ്രതം കൊണ്ട്, പിന്നെ ഭീഷ്മർക്ക് തന്റെ പിതാവിനോടുള്ള ആ കടപ്പാട് നിറവേറ്റുന്നതിന് വേണ്ടി അങ്ങനെ ശരസിയിൽ കഠിനമായൊരു വ്രതത്തെ സ്വീകരിച്ചുകൊണ്ട് ഭീഷ്മർ അങ്ങനെ കടന്നു. അത് ഭീഷ്മർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്, മറ്റാർക്കും സാധ്യമാകാത്ത കാര്യമാണ്. അതിന് ഭീഷ്മരായി തന്നെ ജനിക്കേണ്ടി, എന്നാലേ അത് സാധ്യമാകും. അതുകൊണ്ട് എത്ര കാലേ പ്രയാത എന്ന് പറയുന്നുണ്ട്, അത്രയും എടുത്താൽ മതി. ഇവിടെ കാലം എന്നുള്ളത് കൊണ്ട് ഭാഷ്യകാലം പറയുന്നതാണ്, കാലത്തെ അല്ല എടുക്കേണ്ടത്, കാല അഭിമാനി ദേവതയാണ്, അഗ്നി തുടങ്ങി പറയുന്നിടത്തെല്ലാം എന്താണ് അഹശുക്ല, അവിടെ എല്ലാം തഥാത് അതാത് ദേവതകളെയാണ്. ആ ദേവതകൾ എന്ത് ചെയ്യുന്നു, ഈ ഉപാസകനെ നയിക്കുന്നു. അതിവാഹകന്മാരെന്ന് പറയും, ഏറ്റുകൊണ്ടുപോകുന്നവർ, ആ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവരാണ്. അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവര് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നതുകൊണ്ട് ഇതിനെ മാർഗമെന്നും പറയുന്നു. ഏത് ശ്രുതി, ഇത് മാർഗമാണ് എന്ന് ഭഗവാൻ പറയുന്നത്. മുഖ്യ മാർഗത്തിനല്ല, ദേവതകൾക്കാണ് എന്ന് പറയുന്നു. കാരണം ഇവിടെ പോകുന്നവരാണ് ജീവനാണ്. ജീവന് ഇവിടെ ഈ ഭൂമണ്ഡലത്തിൽ തന്നെ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സഹായം നല്ലതാണ്. ഒരു വഴികാട്ടിയോ അല്ലെങ്കിൽ ഒരു വഴി ചൂണ്ടിയോ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത് യാത്രയെ സുഗമമാക്കും. ഇവിടെ യോഗിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ, അത് ശ്രേഷ്ഠമായ തപശ്ചര്യയിലൂടെ സാധനാമാർഗങ്ങളിലൂടെ ഇങ്ങനെ ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ ഈ ദേവതകളെല്ലാം സന്തോഷിക്കുന്നു. ഒരാൾ ഈ ശ്രേയോ മാർഗത്തിലേക്ക് കടന്നു എന്നുള്ള സന്തോഷം കൊണ്ട് അവർ തന്നെ വന്ന് സ്വീകരിച്ചുകൊണ്ട് പോകും. നമ്മളെവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ പൂർണ്ണകുംഭവുമായി വന്ന് സ്വീകരിക്കുന്നവർ സന്തോഷം കൊണ്ട് അവരുടെ ഭക്തി വിശ്വാസങ്ങളെ പ്രകടിപ്പിക്കുന്നു. അതുപോലെ ദേവന്മാർക്ക് സന്തോഷം വരും, അവർ പൂർണ്ണകുംഭവുമായി വന്ന് ഈ യോഗിയെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നു ബ്രഹ്മലോകത്തിലേക്ക് എന്നാണ് ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് ഈ അഗ്നിശുക്ല എന്നെല്ലാം പറയുന്നത് ദേവതകളെ ഉദ്ദേശിച്ചിട്ടാണ് മുഖ്യമായിട്ടല്ലാതെ കാലത്തെയോ ദേശത്തെയോ വഴിയെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്ന് ഭാഷ്യകാരനും വ്യാസഭഗവാനും ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്ത് അവിടെ തീരുമാനിക്കുന്നുണ്ട്. എന്ന് പറയുന്നു, ഭരതക്ഷഭ അലയോർജുന എത്ര കാലേ പ്രയാത യോഗിനഃ, പ്രയാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യോഗികൾ ഏതൊരു കാലത്തിലാണോ അനാവൃത്തിയും ആവർത്തിയും ചെയ്യും, യാന്തി അനാവൃത്തിയെയും ആവൃത്തിയെയും പ്രാപിക്കുന്നത്, മടങ്ങി വരാതിരിക്കുന്നതും മടങ്ങി വരുന്നതും തം കാലം ഭക്ഷ്യാമി, ആ കാലത്തെ ഞാൻ പറഞ്ഞുതരാം. എത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാതായാന്തിത്തം കാലം ഭക്ഷ്യാമി ഭരതർഷഭ അഗ്നിജ്യോതിരഃ ശുക്ല ഷണ്മാസാവുത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിതോ ജനാഃ. Thank you.